السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. الحمدللہ رب العالمین، الصلاۃ والسلام علی اشرف المرسلین وعلی آلہ وصحبہ اجمعین، اما بعد. تفسیر البیضاوی سورۃ البقرയുടെ 17-ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2-ാമത്തെ ആയത്ത് ദാലിക്കൽ കിതാബുൽ അറൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്നതിനെക്കുറിച്ചുള്ള ഏകദേശ വിശദീകരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. തഖ്വയുടെ വ്യത്യസ്ത അർത്ഥമാനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. ഇന്ന് നമ്മൾ എടുക്കുന്ന ഭാഗങ്ങൾ സാധാരണ പോലെ ആദ്യം വായിക്കുന്നു, പിന്നീട് നമുക്ക് അതിന്റെ അർത്ഥതലങ്ങളെ പരിശോധിക്കാം. വാലം അന്നൽ ആയത്ത തഹ്തമിലു ഔജുഹം മിനൽ ഇഅ്റാബി അൻ യകൂന അലിഫ്ലാമി മുബ്തദഅൻ അലാ അന്നഹു ഇസ്മുൻ ലിൽ ഖുർആനി അവ സൂറത്തി ഔ മുഖദ്ദറുൻ ബിൽ മുഅല്ലഫ മിൻഹ വദാലിക ഖബ് വഇൻ കാന അഖസ്സ മിനൽ മുഅല്ലഫി മുത്ലഖൻ വലസ്ലു അന്നൽ അഖസ്സ ലാ യുഹ്മലു അലൽ ആമി لأن المراد به المؤلف الكامل في تأليفه البالغ أقصى درجات الفصاحة ومراتب البلاغة والكتاب صفتك وأن يكون ألف لام ميم خبر مبتدأ محذوف وذلك خبرا ثانيا أو بدلا والكتاب صفتك ولا ريب في المشهورة مبني لتضمنه معنى من منصوب المحل على انه اسم للنافيه للجنس العامله عمل ان لانها نقيضتها ولازمه للاسماء لزومها وفي قراءه ابي الشعثاء مرفوع بالتي بمعنى ليس وفيه خبره ولم يقدم كما قدم في قوله تعالى لا فيها غول لانه لم يقصد تخصيص نفي الريب به من بين سائر الكتب كما قصد ثم او صفته وللمتقين خبره وهدى نسب على الحال او الخبر محذوف كما في لا ريب فلذلك وقف على لا ريب على ان فيه خبر هدى قدم عليه لتنكيره والتقدير لا ريب فيه فيه هدى وان يكون ذلك مبتدا والكتاب خبره على معنى أنه الكتاب الكامل الذي يستأهل أن يسمى كتابا أو صفته وما بعده خبره والجملة خبر ألف لام ميم والأولى أن يقال إنها أربع جمل متناسقة تقرر اللائحة السابقة ولذلك لم يدخل العاطف بينها فألف لام ميم جملة دلت على أن المتحدى به هو المؤلف من جنس ما يركبون منه كلامهم وذلك الكتاب جملة ثانية مقررة لجهة التحدي ولا ريب فيه جملة ثالثة تشهد على كماله بأن الكتاب لغاية الكمال إذ لا كمال أعلى مما للحق واليقين وهدى للمتقين بما يقدر له مبتدأ جملة رابعة تؤكد كونه حقا لا يحرم الشك حوله بأنه هدى للمتقين أو تستتبع السابقة منها اللاحقة استتباع الدليل للمدلول وبيانه أنه لما نبه أولا على إعجاز المتحدى به من حيث إنه من جنس كلامهم وقد أعجزوا عن معارضته استنتج منه أنه الكتاب البالغ حد الكمال واستلزم ذلك ألا يتشبث الريب بأطرافه إذ لا أنقص مما يعتريه الشك وشبهة وما كان كذلك كان لا محالة هدى للمتقين وفي كل واحدة منها نكتة ذات جزالة ففي الأولى الحذف والرمز إلى المقصود مع تعليل وفي الثانية فخامة تعريف وفي الثالثة تأخير الرفي حذرا عن إيهام الباطل وفي الرابعة الحذف والتوصيف بالمصدر للمبالغة وإيراده منكرا للتعليم وتخصيص الهدى بالمتقين باعتبار الغاية تسمية مشارف للتقوى متقيا إيجازا وتفخيما لشأنه. ഇത്രയും ഭാഗങ്ങൾ ഇൻഷാല്ല നമുക്ക് ഇന്ന് പരിശോധിക്കാം. വാലം അന്നൽ ആയത തഹ്തമിലു ഔജുഹമ്മിനൽ ആറാബി. വാലം, നീ മനസ്സിലാക്കുക, അന്നൽ ആയത തഹ്തമിലു ഔജുഹമ്മിനൽ ആറാബി. ഈ ആയത്ത് ഇറാബിൻ്റെ വ്യത്യസ്ത ഇനങ്ങളെ, വ്യത്യസ്ത രീതികൾക്ക് സാധ്യതയുള്ള, വ്യത്യസ്ത തരം ഇറാബുകൾക്ക് സാധ്യതയുള്ള ഒരായത്താണ്. അങ്ങനെ അദ്ദേഹം അതിൻ്റെ വ്യത്യസ്ത സാധ്യതകൾ പറയുകയാണ്. അയ്യക്കൂൻ അലിഫ്ലാമി മുബ്തദഅൻ അല അന്നഹു ഇസ്മുലിൽ ഖുർആനി അവ സൂറത്തി ഔ മുഖദ്ദറുൻ ബിൽ മുഅല്ലഫ മിൻഹ വദാലിക ഖബറുഹു. അലിഫ്ലാമീം എന്നത് മുബ്തദയാവുക, ഖുർആന്റെ പേര് അല്ലെങ്കിൽ സൂറത്തിന്റെ പേര് അല്ലെങ്കിൽ അൽ മുഅല്ലഫ മിൻ ഹാദിഹിൽ ഹുറൂഫി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ അലിഫ്ലാമീം എന്നത് മുബ്തദ, അലിഫ്ലാമീം എന്ന സൂറത്ത്, അലിഫ്ലാമീം എന്ന ഖുർആൻ, അലിഫ്ലാമീം എന്ന അക്ഷരങ്ങൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ടത്. ദാലിക്കൽ കിതാബു, ഈ കിതാബാകുന്നു. ദാലിക്ക എന്നത് അതിൻ്റെ ഖബറാവുക. ഇതാണ് ഒന്നാമത് പറയുന്ന സാധ്യത. അവിടെ ഒരു സംശയം സ്വാഭാവികമായി ഉടലെടുക്കുന്നു. അൽ മുഅല്ലഫു മിൻ ഹാദിഹിൽ ഹുറൂഫി, അൽ മുഅല്ലഫു മിൻ അലിഫ്ലാമീം എന്നത് മുബ്തദയാണ് എന്ന് വെക്കുമ്പോൾ അലിഫ്ലാമീം എന്ന അക്ഷരങ്ങൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ടത് ഈ കിതാബാകുന്നു എന്നാകും അർത്ഥം. അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം, അലിഫ്ലാമീം എന്ന അക്ഷരങ്ങൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ടത് ഈ കിതാബ് മാത്രമൊന്നുമല്ലല്ലോ. അലിഫ്ലാമീം എന്ന അക്ഷരങ്ങൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ടത് എന്നത് ആമായ ഒരു കാര്യമാണ്. എന്തിനേക്കാൾ ആമാണ്? ഈ കിതാബിനേക്കാൾ ആമാണ്. അലിഫ്ലാമീം എന്നതുകൊണ്ട് കോർത്തിണക്കപ്പെട്ട പല കൃതികളുണ്ട്, പല പുസ്തകങ്ങളുണ്ട്, പല കലാമുകളുണ്ട്. അപ്പോൾ പിന്നെ അലിഫ്ലാമീം എന്നതുകൊണ്ട് കോർത്തിണക്കപ്പെട്ടത് ഈ കിതാബാകുന്നു എന്ന് പറയുമ്പോൾ അഹസ്സിനെ ആമിന് മേൽ ഹംല ചെയ്തു എന്ന് പറയേണ്ടി വരും. ഹയവാൻ ഇൻസാനാണ് എന്ന് പറയുന്നത് പോലെ, ഇൻസാൻ ആ മനുഷ്യനാണ് എന്ന് പറയുന്നത് പോലെ അഹസ്സിനെ ആമിന് മേൽ ഹംല ചെയ്തു എന്ന് പറയേണ്ടി വരും. അതാണ് ശേഷം അദ്ദേഹം പറയുന്നത്, ഇൻകാന അഹസ്സ മിനൽ മുഅല്ലഫി മുത്തലഖൻ. ദാലിക്കൽ കിതാബു എന്നുള്ളത് മുത്തലഖൻ അലഫ് അൽ മുഅല്ലഫു മിൻ ഹാദിഹിൽ ഹുറൂഫിയേക്കാൾ അഹസ്സാണെങ്കിലും ശരി, അഥവാ അൽ മുഅല്ലഫു എന്നത് ആമും ഈ ദാലിക്കൽ കിതാബു എന്നത് അഹസ്സാണെങ്കിലും ശരി, അത് മുബ്തദയും ഇത് ഖബറുമായി നമുക്ക് ഇറാബ് ഗണിക്കാവുന്നതാണ്. والاصل ان الاخص لا يحمل على العام. അടിസ്ഥാനപരമായി അഖസ് അഖസിനെ ആമിന് മേൽ ഹംല ചെയ്യപ്പെടാറില്ല. അടിസ്ഥാനപരമായി അഖസിനെ ആമിന് മേൽ ഹംല ചെയ്യപ്പെടാറില്ല എന്നിരിക്കെ ഇവിടെ ദാലിക്കൽ കിതാബു എന്ന അഖസിനെ അൽ മുഅല്ലഫു മിൻ അലിഫ്ലാമീം എന്ന ആമിന് മേൽ ഹംല ചെയ്യപ്പെട്ടത് എങ്ങനെ ഹംല ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് മുബ്തദയും ഇത് ഖബറുമായി എന്നാലും നമുക്ക് ഇറാബ് പരിഗണിക്കാവുന്നതാണ്. എന്തുകൊണ്ട്? ലിയന്നൽ മുറാദ ബിഹി, കാരണം അതുകൊണ്ടുള്ള ഉദ്ദേശ്യം അൽ മുഅല്ലഫുൽ കാമിലു ഫീ തഅലീഫിഹി അൽ ബാലിഗു അഖസ ദർജാത്തിൽ ഫസാഹത്തി വ മറാതിബിൽ ബലാഗത്തി. ഇവിടെ അൽ മുഅല്ലഫ് എന്നതുകൊണ്ട് ഉദ്ദേശം, അൽ മുഅല്ലഫു മിൻ അലിഫ്ലാമീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുത്തലക്കൻ മുഅല്ലഫല്ല, മറിച്ച് കാമിലായ മുഅല്ലഫ്, ഫസാഹത്തിൻ്റെയും ബലാഗത്തിൻ്റെയും ഒക്കെ മർത്തബകളുടെ പാരമ്യതയെ പ്രാപിച്ച പൂർണ്ണതയുള്ള മുഅല്ലഫാണ് അൽ മുഅല്ലഫു മിൻ അലിഫ്ലാമീം എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം. അല്ലാതെ മുത്തലക്കൻ മുഅല്ലഫല്ല. അപ്പോൾ പിന്നെ അൽ മുഅല്ലഫു എന്നത് ആമും ദാലിക്കൽ കിതാബു എന്നത് അഹസ്സും ആണ് എന്ന് പറയാവതല്ല. കാരണം രണ്ടും മുസാവിയാണ്. മൗദൂ മഹ്മൂലും മുസാവിയാകണം, അല്ലെങ്കിൽ മൗദൂ മഹ്മൂലിനേക്കാൾ അഹസ്സാവണം. ഇതാണല്ലോ നിയമം. ഇവിടെ മൗദൂ മഹ്മൂലും മുസാവിയാണ്. കാരണം മൗദൂ ആയ അൽ മുഅല്ലഫു മിൻ അലിഫ്ലാമീം എന്നതിൻ്റെ മുസാവി തന്നെയാണ് ദാലിക്കൽ കിതാബു എന്നത്. അതുകൊണ്ട് അൽ മുഅല്ലഫു മിൻ അലിഫ്ലാമീം എന്നത് മുബ്തദവും ദാലിക്കൽ കിതാബു എന്നത് ഖബറും ആണ് എന്ന് പറയുന്നതിന് വിരോധമില്ല. അപ്പോൾ അർത്ഥം അലിഫ് ലാം മീം എന്ന സൂറത്താകുന്നത് ദാലിക്കൽ കിതാബു ആ കിതാബാകുന്നു. അലിഫ് ലാം മീം എന്ന ഖുർആൻ ആകുന്നത് ദാലിക്കൽ കിതാബു ആ കിതാബാകുന്നു. അലിഫ് ലാം മീം എന്ന അക്ഷരങ്ങൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ട സമ്പൂർണമായ മുഅല്ലഫാകുന്നത് ദാലിക്കൽ കിതാബു ആ കിതാബാകുന്നു. ഇനി അടുത്ത സാധ്യത, ഇറാബിന്റെ മറ്റൊരു സാധ്യത, വഅയ്യകൂന അലിഫ് ലാം മീം ഖബറ മുബ്തദയിൻ മഹ്ദൂഫിൻ വദാലിക ഖബറൻ സാനിയൻ ഔ ബദലൻ വൽ കിതാബു സിഫതുഹു. അലിഫ് ലാം മീം എന്നത് കളയപ്പെട്ട ഒരു മുബ്തദയുടെ ഖബറും ദാലിക എന്നത് രണ്ടാം ഖബറോ അല്ലെങ്കിൽ ഒന്നാം ഖബറിൽ നിന്ന് ബദലോ ആവുക, അൽ കിതാബു എന്നത് സിഫത്താവുക. هذه السورة المعروفة بكمال البلاغة مسمى بألف لام ميم അല്ലെങ്കിൽ അഥവാ ഈ പൂർണ്ണത കൊണ്ടറിയപ്പെട്ട ഈ സൂറത്ത് സൂറത്താകുന്നത് മുസമ്മാത്തുൻ ബി അലിഫ് ലാം മീം അലിഫ് ലാം മീം എന്ന് പേര് വെക്കപ്പെട്ടതാകുന്നു. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹാദൽ ഖുർആനു അൽ മഅറൂഫു ബി കമാലിൽ ബലാഗ മുസമ്മൻ ബി അലിഫ് ലാം മീം, ഈ പൂർണ്ണത കൊണ്ട് അറിയപ്പെട്ട ഖുർആനാകുന്നത് അലിഫ് ലാം മീം എന്ന് പേര് വെക്കപ്പെട്ടതാകുന്നു. അല്ലെങ്കിൽ ഈ സൂറത്ത് ഈ ഖുർആൻ മുഅല്ലഫത്തുൻ മിൻ അലിഫ് ലാം മീം അലിഫ് ലാം മീം എന്ന അക്ഷരം കൊണ്ട് കോർത്തിണക്കപ്പെട്ടതാകുന്നു. ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ കളയപ്പെട്ട ഒരു മുബ്തദയുടെ ഖബറായി അലിഫ് ലാം മീം വെച്ച് ദാലിക ദാലിക്കൽ കിതാബു ആ കിതാബാകുന്നു രണ്ടാം ഖബറോ അല്ലെങ്കിൽ അഥവാ ദാലിക്കൽ കിതാബു ആ കിതാബാകുന്നു, അങ്ങനെ ബദലുമായി വെച്ച് അൽ കിതാബു എന്നതിനെ സിഫത്തായി മറ്റൊരു ഇറാബിന്റെ സാധ്യത കൂടി നമുക്കിവിടെ പറയാവുന്നതാണ്. ഇനി വലാറൈബ, ലാറൈബ എന്നത് ഫിൽ മഷ്ഹൂറത്തി മഷ്ഹൂറത്തായ ഖിറാഅത്ത് പ്രകാരം മബ്നിയുൻ മബ്നിയാണ്, ഫത്ഹിന് മേൽ മബ്നിയാണ്. ലി തലമ്മുനിഹി മാനാ മിൻ, മിന്നിന്റെ അർത്ഥം അത് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി. ലാമിൻ റൈബിൻ മൻസൂബുൽ മഹല്ലി, മഹല്ല് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അല അന്നഹു ഇസ്മു ലന്നാഫിയത്തിൽ ജിൻസി അല ആമിലത്തി ആമല ഇന്ന, ഇന്നയുടെ അമലിനെ അമൽ ചെയ്യുന്ന ജിൻസിനെ നഫി ചെയ്യുന്നതിനുള്ള ല. ആ ലായുടെ ഇസ്മ് മുഫ്രദാകുമ്പോൾ ഫത്ഹിന് മേൽ മബ്നിയാവുന്നതിനെ കുറിച്ചൊക്കെ നഹ്വിന്റെ കിതാബുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ജിൻസിനെ നഫി ചെയ്യുന്ന ലായുടെ ഇസ്മ് മുഫ്രദായി വന്നപ്പോൾ ഫത്ഹിന് മേൽ മബ്നിയായി എന്നത് പ്രകാരം റൈബ മഷ്ഹൂറത്തായ ഖിറാഅത്ത് പ്രകാരം ഫത്ഹിൽ മേൽ മബ്നിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇന്നയുടെ അമൽ ചെയ്യുന്ന ല, എന്തുകൊണ്ടാണ് ഇന്നയുടെ അമൽ ചെയ്യുന്നത്? ലിയന്ന ലിയന്നഹ നഖീലതുഹ, കാരണം ഈ ല എന്നത് ഇന്നയുടെ നഖീലയാണ്. വലാസിമത്തു ലിൽ അസ്മാഇ ലുസൂമഹ, ഇന്ന ഇസ്മുകളെ നിർബന്ധമാക്കുന്നത് പോലെ ഇവയും ഈ ജിൻസിനെ നഫി ചെയ്യുന്ന ലായും ഇസ്മുകളെ നിർബന്ധമാക്കുന്ന ഒരു ഹറഫാണ്. ഇസ്മുകളുടെ മേൽ മാത്രമാണത് പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ള ലായുടെ ഇസ്മായ മുഫ്രദായ ഇസ്മായതുകൊണ്ട് മബ്നിയായ മിന്നിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്നത് കൊണ്ട് മബ്നിയായ ഇസ്മാണ് റൈബ എന്ന് മഷ്ഹൂറത്തായ ഖിറാഅത്ത് പ്രകാരം വൈക്കാം. വഫി ഖിറാഅത്തി അബിശ്ശാസ, അബുശ്ശാസ എന്റെ ഖിറാഅത്തിലുണ്ട്, പ്രസിദ്ധനായ താബിഈയാണ് അബുശ്ശാസ. അദ്ദേഹത്തിന്റെ ഖിറാഅത്തിൽ റൈബ് എന്നത് മർഫുഉൻ ബി ലല്ലതി ബിമാന ലൈസ, ലൈസയുടെ അർത്ഥമുള്ള ലാ കൊണ്ട് റഫ് ചെയ്യപ്പെട്ടതാണ് ലാ റൈബുൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഖിറാഅത്തിലുള്ളത്. വഫീഹി ഖബറുഹു, ഫീഹി എന്നത് അതിന്റെ ഖബറായിരിക്കും. ലൈസയുടെ അർത്ഥമുള്ള ല അതിന്റെ ഇസ്മായി റൈബുൻ ലാ റൈബുൻ, ഫീഹി എന്നത് അതിന്റെ ഖബർ. ولم يقدم كما قدم في قوله تعالى لا فيها غول. لا فيها غول പോലെ لا فيها ريب എന്ന് മുണ്ടിച്ച് പറയാതിരുന്നത്, ഖബറിനെ മുണ്ടിച്ചുകൊണ്ട് പറയാതിരുന്നത്, ലിയന്നഹു ലം യുഖസദ തഖ്സീസു നഫി റൈബി ബിഹി മിൻ ബൈനി സായിരിൽ കുതുബി കമാ ഖസദ സമ്മ. മറ്റുള്ള കിതാബുകൾക്കിടയിൽ ഈ കിതാബിൽ മാത്രം സംശയമില്ല എന്ന ഉദ്ദേശം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ലാഫിഹ റൈബുൻ എന്ന് പറയാതിരുന്നത്. ലാഫിഹ ഖൗലുൻ എന്നിടത്ത് ആ ഉദ്ദേശമുള്ളതുകൊണ്ട് അവിടെ ഫിഹ എന്നതിനെ ഖബറിനെ മുന്തിച്ചു. ഇവിടെ അങ്ങനെ തഖ്സീസ് ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ മുന്തിച്ചതുമില്ല. ലാഫിഹ ഖൗലുൻ എന്ന് പറയുന്നിടത്ത് സ്വർഗത്തിലെ മദ്യത്തെ കുറിച്ച് പറയുമ്പോഴാണല്ലോ ലാഫിഹ ഖൗലുൻ വലഹുമൻ ഹയുൻസഫുൻ എന്നൊക്കെ പറയുന്നത്. സ്വർഗത്തിലെ മദ്യത്തിന് ദൂഷ്യങ്ങളില്ല, ഖൗലില്ല, ബുദ്ധി നഷ്ടപ്പെട്ട് എന്തൊക്കെയോ സംസാരിക്കുന്ന സംഭവങ്ങളൊന്നും സ്വർഗത്തിലെ മദ്യപാനത്തെ തുടർന്ന് സംഭവിക്കുന്നില്ല. അത് സ്വർഗത്തിലെ മദ്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ലാഫിഹ ഖൗലുൻ എന്നവിടെ പറഞ്ഞു. എന്നാൽ ലാഫിഹി റൈബ് എന്ന് മുന്തിച്ചാൽ ഫീഹിയെ മുന്തിച്ച് പറയേണ്ടതില്ല. കാരണം ഇവിടെ ഈ കിതാബിൽ മാത്രം സംശയമില്ല എന്ന് പറയുന്നത് അങ്ങനെ തഖ്സീസാക്കൽ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് തന്നെ. ഔ സിഫത്തുഹു വലിൽ മുത്തഖീന ഖബറുഹു. ഇനി ഫീഹി എന്നതിനെ റൈബിന്റെ സിഫത്തായും ലിൽ മുത്തഖീന എന്നത് ലായുടെ ഖബറായും അങ്ങനെയും വെക്കാവുന്നതാണ്. അതിലുള്ള സംശയം മുത്തഖീങ്ങൾക്ക് സ്ഥിരപ്പെട്ടതല്ല എന്നർത്ഥം ലഭിക്കും. അങ്ങനെ വരുമ്പോ വഹുദൻ നസ്ബുൻ അലൽ ഹാലി. ഹുദൻ എന്നത് ഹാലി എന്ന തർക്കീബ് പ്രകാരം നസ്ബ് ചെയ്യപ്പെട്ടതാവും. അപ്പോൾ അർത്ഥം ഇങ്ങനെ ലാ റൈബ ഫീഹി, അതിലുള്ള സംശയമല്ല. ഹുദൻ, അത് തന്നെ മാർഗദർശിയായ നിലയിൽ അതിലുള്ള സംശയമല്ല. ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഉള്ളതല്ല എന്നർത്ഥം ലഭിക്കും. അവിൽ ഖബറു മഹ്ദൂഫുൻ, അല്ലെങ്കിൽ മുത്തഖീൻ എന്നത് ഖബറാവണമെന്നില്ല, ഖബർ മഹ്ദൂഫാണ് എന്ന് വെക്കാം. സങ്കല്പിക്കപ്പെടുന്ന ഒരു ഫീഹിയാണ് ഖബർ എന്ന് വെക്കാം. കമാഫി ലാ ലൈറ, ലാ ലൈറ ഫീഹി എന്നിടത്ത് ലാ ലൈർ എന്ന് പറയുന്നത് പോലെ, ഫീഹി കളഞ്ഞുകൊണ്ട് ലാ ലൈർ എന്ന് പറയുന്നത് പോലെ, അതിൽ പ്രശ്നമില്ല, ലാ സഫീഹി എന്ന് പറയുന്നിടത്ത് ലാ ലൈർ എന്ന് പറയുന്നത് പോലെ, ഇവിടെ ലാ റൈബ് ഫീഹി കളഞ്ഞുകൊണ്ട് ലാ റൈബ് എന്ന് പറഞ്ഞതാണ് എന്ന് വെക്കാം. ഫലിദാലിക മുഖിഫ അല ലാ റൈബ്, ഇക്കാരണത്താലാണ് ലാ റൈബ് എന്നതിന് മേൽ വഖഫ് ചെയ്യപ്പെട്ടത്. ലാ റൈബ് എന്നിടത്ത് വഖഫ് ചെയ്യപ്പെട്ടത് അതിന്റെ ഖബർ കളയപ്പെട്ടു എന്ന നിലക്കാണ്. അല അന്ന ഫീഹി ഖബറു ഹുദൻ ഖുദിമ അലൈഹി ലിതൻകീരിഹി. അവിടെ കാണുന്ന ഫീഹി, ലാ റൈബിന് ശേഷം കാണുന്ന ഫീഹി, അത് ഹുദൻ എന്നതിന്റെ ഖബർ മുഖദ്ദമാണ്. ഹുദൻ എന്നതിന്റെ ഖബർ എന്തിനാണ് തഖ്ദീം ചെയ്തത്, മുന്തിച്ചത്? ഹുദൻ എന്നത് നിക്രയായതുകൊണ്ട്, നിക്ര മുബ്തദയാവാൻ പറ്റാത്തതുകൊണ്ട് ഹുദൻ എന്നതിന്റെ ഖബർ ഫീഹി എന്നത് അതിനെ തഖ്ദീം ചെയ്തതാണ്, മുന്തിച്ചതാണ്. അപ്പോൾ ഹുദൻ എന്നതിന്റെ ഖബർ മുഖദ്ദമാണ് കാണപ്പെടുന്ന ഫീഹി. ലാ റൈബ് എന്നതിന്റെ ഖബറായ ഫീഹി കളയപ്പെട്ടതാണ് എന്ന നിലക്കും ഇറാബിന്റെ സാധ്യത ഗണിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു തരാണ്. വത്തഖദീറു, സങ്കല്പിക്കപ്പെടുന്നത് ലാ റൈബ ഫീഹി ഫീഹി ഹുദൻ എന്നാണ്. ഇനി മറ്റൊരു സാധ്യത, വ അൻ യകൂന ദാലിക മുബ്തദ അൻ വൽ കിതാബു ഖബറഹു. ദാലിക എന്നത് മുബ്തദവും അൽ കിതാബു എന്നത് ഖബറുമാകാം. അലമാന, ഈ അർത്ഥപ്രകാരം, അന്നഹുൽ കിതാബുൽ കാമിലുൽ ലദീ യസ്തഹിലു അൻ യുസമ്മ കിതാബൻ. കിതാബ് എന്ന് പേര് പറയപ്പെടാൻ, പേര് വെക്കപ്പെടാൻ യോഗ്യതയുള്ള സമ്പൂർണമായ കിതാബാണത് എന്ന അർത്ഥത്തിന് ദാലിക, അത് അൽ കിതാബു, കിതാബാകുന്നു എന്നങ്ങനെ ദാലിക്കയെ മുബ്തദവും അൽ കിതാബു എന്നതിനെ ഖബറായും ഇറാബിന്റെ സാധ്യത നോക്കാവുന്നതാണ്. ഔ സിഫത്തഹു, അല്ലെങ്കിൽ അൽ കിതാബു എന്നത് സിഫത്ത്, ദാലിക മുബ്തദ അൽ കിതാബ് സിഫത്ത്, ആ കിതാബാകുന്നത്. ഖബറോ വമാ ബഅദഹു ഖബറുഹു, അതിനുശേഷമുള്ളതിന്റെ ഖബർ. വൽ ജുംലത്തു ഖബറു അലിഫ്ലാമീം, അലിഫ്ലാമീം എന്ന മുബ്തദയുടെ ഖബർ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന ഈ ജുംല. ഇങ്ങനെയും ഇറാബിന്റെ സാധ്യത ഗണിക്കാവുന്നതാണ്. ഇത്രയും ഇറാബിൻ്റെ സാധ്യതകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് പറയാണ്. ഇത്രയും സാധ്യതകൾ പറഞ്ഞത് അർത്ഥത്തിന് ഭംഗമൊന്നും ഉണ്ടാവാതെ ലഫ്ലിന്റെ കോർവ സാധുവാകുന്ന നിലയിലുള്ള വ്യത്യസ്ത സാധ്യതകളാണ് അദ്ദേഹം പരിശോധിച്ചത്. പക്ഷെ ഒരു ബലിയകായ മുഫസ്സിറിന്റെ ഇടപെടൽ നമ്മൾ കാണുന്നത് ഇനിയുള്ള ഇബാറത്തിലൂടെ നമുക്ക് കൂടുതൽ അത് ബോധ്യമാവാൻ, ഇമാം ബൈലാവിയിലെ ബലിയകായ ഒരു മുഫസ്സിറിനെ നമുക്ക് അടുത്ത വാക്കുകളിൽ നിന്ന് വായിക്കാം. കാരണം ഒരു ബലിയകായ മുഫസ്സിറിനെ സംബന്ധിച്ചിടത്തോളം ഇറാബിന്റെ സാധ്യതകൾ, അർത്ഥം ശരിയാവുന്നതോടുകൂടെ ഇറാബിന്റെ സാധ്യതകൾ പറയുക എന്നതിനപ്പുറം ബലാഗത്തിന്റെ, അതോടൊപ്പം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മഹത്തായ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന തരത്തിൽ ഇതിന്റെ ഇറാബിനെ എങ്ങനെ കോർത്തെടുത്ത് വായിക്കാമെന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അതിന്റെ മനോഹരമായ പരിശോധനയാണ് അദ്ദേഹം ഇനി നമുക്ക് പറഞ്ഞു തരുന്നത്. വൽ ഔല എന്ന് പറഞ്ഞുകൊണ്ട്, വൽ ഔല അയ്യുഖാല, ഏറ്റവും നല്ലത് ഇങ്ങനെ പറയപ്പെടലാണ്. എങ്ങനെ പറയപ്പെടൽ? ഇന്നഹ അർബഉ ജുമലിൻ മുതനാസിഖത്തിൻ തുഖരിറു ലാഹിഖത്തു മിൻഹ സാബിഖ. ഇടതൂർന്ന് നിൽക്കുന്ന നാല് ജുംലകളാണ് ഇവ എന്ന് പറയലാണ് ഏറ്റവും, എന്ന് പറയപ്പെടലാണ് ഏറ്റവും നല്ലത്. തുഖരിറു ലാഹിഖത്തു മിൻഹ സാബിഖ, ശേഷം വരുന്നത് മുമ്പ് വന്നതിനെ ഉറപ്പിച്ചു തരുന്ന നിലക്കുള്ള നാല് ജുംലകൾ. ഒരു ജുംല കഴിഞ്ഞ് അടുത്ത ജുംല ആദ്യത്തെ ജുംലയെ തക്രീർ ചെയ്യുന്നു, മൂന്നാമത്തെ ജുംല അതിന് മുമ്പുള്ളതിനെ തക്രീർ ചെയ്യുന്നു, അങ്ങനെ ശേഷമുള്ളത് മുമ്പുള്ളതിനെ തക്രീർ ചെയ്യുന്ന നിലക്കുള്ള ഇടതൂർന്ന് നിൽക്കുന്ന നാല് ജുംലകളാണിവ എന്ന് പറയപ്പെടലാണ് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നു. അതിനൊരു ന്യായം കൂടി അദ്ദേഹം നിരത്തുന്നു. വലിദാലി കലഞ്ഞതുഖുലിൽ ആത്തിഫു ബൈനഹ, അത്തഫിന്റെ അക്ഷരം അവക്കിടയിൽ പ്രവേശിക്കാതിരുന്നത് ഇക്കാരണത്താലാണ്. ഇടതൂർന്ന് നിൽക്കുന്ന ഒന്നിനെ മറ്റൊന്ന് തക്രീർ ചെയ്യുന്ന നിലക്ക് പറഞ്ഞു തരുന്ന ജുംലകളായതുകൊണ്ട് അവകൾക്കിടയിൽ അത്തഫിന്റെ അക്ഷരം പ്രവേശിച്ചില്ല. ഫ അലിഫ്ലാമീം, അപ്പോൾ അലിഫ്ലാമീം എന്നത് ജുംലത്തുൻ, ഒരു ജുംലയാണ്. ദല്ലത്ത് അല അന്നൽ മുതഹദ്ദ ബിഹി ഹുവൽ മുഅല്ലഫു മിൻ ജിൻസി മാ യുറക്കിബൂന മിൻഹു കലാമഹും. ഈ മുതഹദ്ദ ബിഹി, അവർ നിർമ്മിക്കുന്ന, അവർ അവരുടെ കലാമിനെ കോർത്തിണക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് തന്നെ കോർത്തിണക്കപ്പെട്ടതാണ് എന്നതിനു മേൽ അറിയിക്കുന്ന ജുംലയാണ് ഒന്നാമത്തെ ജുംല, അലിഫ്ലാമീൻ എന്ന ജുംല. വദാലിക്കൽ കിതാബു ജുംലത്തുൻ സാനിയത്തുൻ മുഖരിറത്തുൻ ലിജിഹത്തി തഹദ്ദി. ദാലിക്കൽ കിതാബു എന്ന് പറയുന്ന ജുംല, ആദ്യത്തെ ജുംലയെ അഥവാ അലിഫ്ലാമീം എന്ന ജുംലയെ തക്രീർ ചെയ്യുന്ന ജുംലയാണ്. തഹദ്ദിയുടെ, വെല്ലുവിളിയുടെ ആ ഭാഗത്തെ തക്രീർ ചെയ്യുന്ന അതാണ് കിതാബ്. ദാലിക്കൽ കിതാബു, അതാണ് അൽ കിതാബ് എന്ന് പറയുമ്പോൾ ആ തഹദ്ദിയുടെ ഭാഗത്തിന് കൂടുതൽ തഅക്കീദ് ലഭിക്കുന്നു. വലാ റൈബ ഫീഹി ജുംലത്തുൻ സാലിസത്തുൻ, മൂന്നാമത്തെ ജുംലയാണ് ലാ റൈബ ഫീഹി എന്നത്. തഷ്ഹദു, അത് സാക്ഷ്യം വഹിക്കുന്നു. അലാ കമാലിഹി, അതിന്റെ പൂർണ്ണതയുടെ മേൽ. ബി അന്നൽ കിതാബ അൽ മൻഊതു ബിഗായത്തിൽ കമാലി, ആ കിതാബ് പൂർണ്ണത കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട കിതാബാണ്. ഇദ് ലാ കമാല അഅലാ മിമ്മാലിൽ ഹഖ്ഖി വൽ യഖീനി, സത്യത്തിനും ഉറപ്പിനും ഉള്ളതുപോലുള്ള പൂർണ്ണത മറ്റെന്തിനാണുള്ളത്? അതിൽ സംശയമില്ല എന്നാണ് പറഞ്ഞത്. അതിനേക്കാൾ വലിയ പൂർണ്ണത എന്താണുള്ളത്? അതുകൊണ്ട് ഈ ലാ റൈബ ഫീഹി എന്ന മൂന്നാം ജുംല കൊണ്ട് ആ കിതാബിന്റെ കമാലിന്റെ മേൽ, അത് പൂർണ്ണതയുള്ള കിതാബാണ് എന്നാണല്ലോ രണ്ടാമത്തെ ജുംല ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, അതിനെ തഅക്കീദ് ചെയ്തുകൊണ്ട് ലാ റൈബ ഫീഹി, പൂർണ്ണത കൊണ്ട് നഅത്ത് പറയപ്പെട്ടതാണ് ആ കിതാബ് എന്ന് പറഞ്ഞു തരാണ്. വ ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ എന്നത് ബിമാ യുഖദ്ദറു ലഹു മുബ്തദൻ, അതിനൊരു മുബ്തദയിനെ സങ്കല്പിക്കപ്പെടലുകൊണ്ട്. ജുംലത്തുൻ റാബിഅത്തുൻ തുഅക്കിദു കൗനഹു ഹഖൻ ലാ യഹൂമു ശക്കു ഹൗലഹു ബി അന്നഹു ഹുദല്ലിൽ മുത്തഖീൻ. ഹുദല്ലിൽ മുത്തഖീൻ എന്നത് ലാ റൈബ ഫീഹി എന്ന ജുംലക്ക് തഅക്കീദ് നൽകുന്ന ജുംലയാണ്. കാരണം മുത്തഖീങ്ങൾക്ക് ഹുദയാവുക എന്നത് സത്യവും ഉറപ്പുമുള്ള ഒരു കാര്യത്തിൽ മാത്രം, സംശയമില്ലാത്ത ഒന്ന് മാത്രമല്ലേ മുത്തഖീങ്ങൾക്ക് ഹുദയാവുകയുള്ളൂ. അപ്പോൾ ഒരു വസ്തു മുത്തഖീങ്ങൾക്ക് ഹുദയാണ് എന്ന് പറയണമെങ്കിൽ അത് നിരർത്ഥകമായതിനെക്കുറിച്ച് പറയുകയില്ല, സത്യവും ഉറപ്പുള്ളതുമായതിനെക്കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ. അപ്പോൾ ഹുദല്ലിൽ മുത്തഖീൻ, ഹുവ ഹുദല്ലിൽ മുത്തഖീൻ എന്ന ജുംല പറയലോടുകൂടെ ലാറൈബ എന്നതിന് തഅക്കീദ് നൽകപ്പെട്ടു. നാല് മുത്തനാസിഖത്തായ ജുംലകളാണ് എന്നതിന് മറ്റൊരു തരത്തിൽ കൂടി അദ്ദേഹം വിശദീകരിച്ചു തരികയാണ്. أو تستتبع السابقة منها اللاحقة استتبع الدليل للمدلول അല്ലെങ്കിൽ ഈ നാല് ജുംലകളിൽ നിന്ന് ആദ്യത്തേത് അടുത്തതിനെ പിന്തുടരാൻ ആവശ്യപ്പെടുകയാണ്, അഥവാ ആദ്യത്തതിൽ നിന്ന് അടുത്തത് റിസൾട്ടായി കിട്ടുകയാണ്, ആദ്യത്തതിൻ്റെ നെത്തീജയായി അടുത്തത് വരികയാണ്. استتبع الدليل للمدلول ദലീല് മദ്ലൂലിനെ തേടുന്നത് പോലെ, ദലീൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മദ്ലൂലിനെ ലഭിക്കുന്നു. അതേപോലെ ആദ്യത്തെ ജുംല ലഭിക്കുന്നതോടെ അടുത്ത ജുംല ലഭിക്കുന്നു, അടുത്ത ജുംല ലഭിക്കുന്നതോടെ അതിനടുത്തത് ലഭിക്കുന്നു. അങ്ങനെ നാല് ജുംലകളും ഒന്ന് ലഭിക്കുന്നതോടെ അതിൻ്റെ നെത്തീജയായി അടുത്തത് ലഭിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. വബയാനുഹു, അതിൻ്റെ വിശദീകരണം. അന്നഹു ലമ്മാ നുബ്ബിഹ അവ്വലൻ അല ഇഅജാസിൽ മുതഹദ്ദ ബിഹി, ആദ്യമായി മുതഹദ്ദ ബിഹി ഇവിടെ ഇഅജാസിന് മേൽ ഉണർത്തപ്പെട്ടപ്പോൾ അലിഫ്ലാമീം എന്ന് പറഞ്ഞത് കൊണ്ട് മുതഹദ്ദാബിഹിയുടെ ഈജാദിന് മേൽ ഉണർത്തപ്പെട്ടപ്പോ മിൻ ഹൈസു ഇന്നഹു മിൻ ജിൻസി കലാമിഹിം വഖദ് അജദു അൻ മുആറളതിഹി, അവരുടെ ഏത് നിലക്കാണ് ഈജാദിന് മേൽ ഉണർത്തിയത്? അവർ നിർമ്മിക്കുന്ന, അവർ കലാമിനെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് തന്നെ നിർമ്മിക്കപ്പെട്ടതാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ ഇതിനോട് എതിരിടാൻ പരാജയപ്പെടുകയും അശക്തരാവുകയും ചെയ്തിരിക്കെ അലിഫ്ലാമീം എന്ന് പറയുന്നതിലൂടെ ഇജാസിൽ മേൽ ഉണർത്തപ്പെട്ടു. അതോടെ ഉസ്തുന്തിജ മിൻഹു, അതിൽ നിന്ന് നതീജയായി വന്നു. അന്നഹുൽ കിതാബുൽ ബാലിഗു ഹദ്ദൽ കമാലി, പൂർണതയുടെ പരിധിയെ എത്തിപ്പിടിച്ച കിതാബാണിത് എന്ന്. അതാണ് രണ്ടാമത്തെ ജുംല. അലിഫ്ലാമീം എന്ന് പറയുമ്പോൾ മുതഹദ്ദ ബിഹിയുടെ ഇജാസിന് മേൽ ഉണർത്തപ്പെട്ടു, അവർ കലാമിനെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്, അവർക്കാണെങ്കിൽ ഇതിനോട് എതിരിടാൻ സാധിക്കുന്നില്ല. അതിൽ നിന്ന് നതീജയായി ലഭിച്ചു ദാലിക്കൽ കിതാബ്, പൂർണതയുടെ പരിധിയെ എത്തിപ്പിടിച്ച കിതാബാണത് എന്ന കാര്യം. അതാണ് രണ്ടാമത്തെ ജുംല. അപ്പോൾ ഒന്നാമത്തെ ജുംല രണ്ടാമത്തെ ജുംലയെ തേടി. വസ്തൽസമ ദാലിക്ക അല്ലാ യതശബ്ബസ റൈബു ബി അത്രാഫിഹി, അത് തേടി. ദാലിക്കൽ കിതാബു എന്ന് പറയുന്ന ജുംല പറയുന്നതോടെ അത് തേടി സംശയം അതിൻ്റെ ഏത് ഭാഗങ്ങളിലും സംശയം പറ്റിപ്പിടിക്കാൻ പാടില്ല, സംശയം ഉണ്ടാവാൻ പാടില്ല എന്ന് തേടി. അതാണ് മൂന്നാമത്തെ ജുംല ലാ റൈബ ഫീഹി, പൂർണ്ണതയുടെ പരിധിയെ പ്രാപിച്ച കിതാബാണെങ്കിൽ പിന്നെ അതിൽ സംശയം ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അപ്പൊ പൂർണ്ണതയുടെ പരിധിയെ പ്രാപിച്ച കിതാബാണ് എന്ന് പറയുന്നതോടെ കിട്ടി ലാ റൈബ ഫീഹി എന്ന ജുംല. ഇദ് ലാ അൻഖസ മിമ്മ യഅതരീഹി അശക്കു വശുബഹ, സംശയവും തെറ്റിദ്ധാരണയുമൊക്കെ വരുന്ന കിതാബിനേക്കാൾ ന്യൂനതയുള്ള കിതാബ് പിന്നെ വേറെ ഏതാണുള്ളത്? അപ്പൊ സംശയമില്ലാത്തതായിരിക്കണം. പൂർണ്ണതയുടെ പരിധിയെ പ്രാപിച്ച കിതാബാണെങ്കിൽ ആ പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചു അതിൽ സംശയം ഉണ്ടാവില്ല എന്ന്. അതാണ് മൂന്നാമത്തെ ജുംലയായി പറഞ്ഞത്. വമാ കാന കദാലിക, അങ്ങനെയുള്ള ഒരു കിതാബ് ലാ മഹാല ഹുദലിൽ മുത്തഖീൻ, സംശയമില്ല അത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ് എന്ന വിഷയത്തിൽ. മുഅ്ജിസായ ഒരു മുതഹദ്ദ ബിഹി, പൂർണ്ണതയുടെ പരിധിയെ പ്രാപിച്ച ഒരു കിതാബ്, സംശയമില്ലാത്ത ഒരു കിതാബ്, അങ്ങനെയുള്ള ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു കിതാബ് അത് പിന്നെ മുത്തഖീങ്ങൾക്ക് ഹുദയാണ് എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അതാണ് അവസാനം പറഞ്ഞ ജുംല ഹുദല്ലിൽ മുത്തഖീൻ എന്നത്. ഇതാണ് ഇടതൂർന്ന് നിൽക്കുന്ന നാല് ജുംലകളാണ് തസ്തത് ബിഉസ്സാബിഖത്തു മിൻഹ ലാഹിഖത എന്ന് പറഞ്ഞ് അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തന്നത്. ഇനി പറയുന്നത് വഫീകുല്ലി വാഹിദത്തിൻ മിൻഹ നുക്തത്തുൻ റാത്തു ജസാലത്തിൻ, ആസ്വാദ്യകരമായ പോയിന്റുകൾ ഓരോ ജുംലകളിലുമുണ്ട്, നാല് ജുംലകളിലുമുണ്ട്. ഓരോ ജുംലയിലും, നാല് ജുംലകളും ഈ അത്ഭുതകരമായ ക്രമപ്രകാരമാണ് ക്രമീകരിക്കപ്പെട്ടത് എന്നതോടൊപ്പം തന്നെ ഓരോ ജുംലയിലും ഏറ്റവും ചുരുങ്ങിയത് ആസ്വാദ്യകരമായ ഒരു പോയിന്റെങ്കിലും ഉണ്ടാവും. അതിനർത്ഥം ഒരു പോയിന്റ് മാത്രം എന്നല്ല, അദ്ദേഹം പറഞ്ഞു തരുന്നത് തന്നെ ഓരോ ജുംലക്കും പലപ്പോഴും ഒരു പോയിന്റ് മാത്രമല്ല. ഫഫില്ലൂല ഒന്നാമത്തെ ജുംലയിൽ മൂന്ന് പോയിന്റുകൾ പറഞ്ഞു തരികയാണ്, മൂന്ന് നുക്തകൾ. അൽ ഹദ്ഫു, ഒന്ന് ഹദഫുണ്ട്. അലിഫ്ലാമീം എന്ന ജുംലയിൽ മുബ്തദയോ അല്ലെങ്കിൽ ഖബറോ കളയപ്പെട്ടതാണല്ലോ. കളയപ്പെടുന്നത് പല തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ മുഖ്തസറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒന്നാമത്തെ ജുംലയിൽ തന്നെ വറംസുലൽ മക്സൂദി, മക്സൂദിലേക്കുള്ള സൂചിപ്പിക്കൽ. മക്സൂദ് ഇത് വഹ്യുനിലാഹിയാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദിവ്യബോധനം ആണ് എന്ന് ബോധനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചതാണ് എന്ന, വഹിയിലൂടെ വന്ന വഹ്യുനിലാഹിയാണിത് എന്ന സൂചന, അതിലേക്കുള്ള സൂചന അലിഫ്ലാമീം എന്നതിലുണ്ട്. മഅത്തഅലീലി, അതിന്റെ കാരണം പറയലോടുകൂടെ, എന്തുകൊണ്ടാണ് വഹ്യുനിലാഹി ആവുന്നത്, ഉദ്ദേശത്തിലേക്കുള്ള സൂചന അതാണ്, ഇത് ഇലാഹിയായ വഹിയാണ് എന്നതിലേക്കുള്ള സൂചന ഉണ്ട്. അതിന്റെ കാരണം പറച്ചലോടുകൂടെ, കാരണം എന്താണ്? അലിഫ്ലാമീം, അലിഫ്ലാമീം എന്ന അവർ കലാമിനെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കലാമ് കൊണ്ടാണിത് കോർത്തിണക്കപ്പെട്ടിട്ടുള്ളത്. വഹ്യുനിലാഹി അല്ലെങ്കിൽ അതിന് സമാനമായത് അവർക്ക് കൊണ്ടുവരാമല്ലോ. അവർ ആശക്തരായതോടുകൂടെ കാരണം പറച്ചിൽ കൂടിയുണ്ട്. അപ്പോൾ ഹദഫുണ്ട്, അറംസുൽ മക്സൂദുണ്ട്, അതിന്റെ തഅലീലുമുണ്ട്. ഒന്നാമത്തെ അലിഫ്ലാമീം എന്ന ജുംലയിൽ വഫിസാനിയത്തി ഫഹാമത്തു താരീഫി, രണ്ടാമത്തെ ജുംലയിൽ ദാലിക്കൽ കിതാബു എന്ന ജുംലയിൽ താരീഫിന്റെ വലിപ്പത്തരമുണ്ട്, ഫഹാമത്തുണ്ട്. ദാലിക്കൽ കിതാബു എന്ന് പറയുമ്പോൾ അൽ കിതാബു എന്ന ഖബർ, ആ ഖബറിൽ ജിൻസിന്റെ അലിഫ്ലാമുണ്ട്. ആ അലിഫ്ലാം ഉള്ളതുകൊണ്ട് തന്നെ അതാണ് കിതാബ്, അഥവാ കിതാബ് എന്ന ജിൻസിലെ ഏറ്റവും അക്മലായ ഫർദ് ദാലിക്കയാണ് എന്ന് നമുക്ക് ആ താരീഫിന്റെ, ആ ജിൻസിന്റെ അലിഫ്ലാമ് കൊണ്ട് ഖബറിനെ മാരിഫിയാക്കിയതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് അൽ കിതാബാണ് എന്ന് പറയുമ്പോൾ കിതാബ് എന്ന ജിൻസിലെ ഏറ്റവും അക്മലായ ഫർദ് ദാലിക്കയാണ് എന്ന് പറയുമ്പോൾ ആ ദാലിക്കയെ തഫ്ഹീം ചെയ്യൽ ഈ താരീഫിലൂടെ, ഖബറിനെ മാരിഫിയാക്കിയതിലൂടെ ഈ രണ്ടാമത്തെ ജുംലയിൽ നമുക്ക് വായിച്ചെടുക്കാം. വഫി സാലിസത്തി, മൂന്നാമത്തെ ജുംലയിൽ, ലാ റൈബ ഫീഹി എന്ന ജുംലയിലുണ്ട് തഖീറുൽ ലറഫി, ലറഫിനെ പിന്തിക്കലുണ്ട്. ലാ റൈബ ഫീഹി എന്നതിനെ, ഫീഹി എന്നതിനെ പിന്തിക്കലുണ്ടല്ലോ. ഹദറ മിൻ ഇഹാമിൽ ബാത്തിലി, ബാത്തിലിനെ തോന്നിക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടി, അഥവാ ബാക്കിയുള്ള കിതാബുകളിൽ സംശയമുണ്ട് എന്ന തോന്നലിനെ സൂക്ഷിക്കാൻ വേണ്ടി ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞു. ഇതിൽ മാത്രമല്ല സംശയമില്ലാത്തത്, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നിലും, അള്ളാഹുവിന്റെ വേദങ്ങളിൽ ഒന്നിലും സംശയമില്ലല്ലോ. അങ്ങനെ സംശയമുണ്ടാകുമെന്ന് തോന്നിയേക്കാവുന്നത് കൊണ്ട് ഫീഹി എന്നതിനെ മുന്തിക്കാതെ ഫീഹി എന്നതിനെ പിന്തിച്ചു. അങ്ങനെ ഒരു പോയിന്റ് ഈ മൂന്നാമത്തെ ജുംലയിലുണ്ട്. വഫിർ റാബിഅതി, നാലാമത്തെ ജുംലയിലുണ്ട്. നാലാമത്തെ ജുംലയിൽ അഞ്ച് കാര്യങ്ങളുണ്ട്, അഞ്ച് നുക്തകളുണ്ട്. ഒന്ന് അൽ ഹദഫു, നേരത്തെ പറഞ്ഞതുപോലെ അൽ ഹദഫുണ്ട്, ഹുവ ഹുദലിൽ മുത്തഖീൻ എന്നാണല്ലോ ഉണ്ടാവുക. അതുപോലെ വത്തൗസീഫു ബിൽ മസ്തരി ലിൽ മുബാലഗ, മസ്തർ കൊണ്ടുള്ള വസ്ഫ് പറച്ചിലുണ്ട്. ഹുദൻ എന്നാണ് ഖുർആനെ കുറിച്ച്, ഹുദൻ ഖുർആൻ ഹാദിയാണല്ലോ, അതിനെക്കുറിച്ച് ഹുദൻ എന്ന് പറയലുണ്ട്. ലിൽ മുബാലഗ, സൈദുൻ അദലുൻ എന്നൊക്കെ പറയുന്നത് പോലെ, അദിൽ എന്ന് നമ്മൾ പറയാറുള്ളത് മുബാലഗത്തിന് വേണ്ടിയാണല്ലോ. ഇവിടെ ഖുർആൻ തന്നെ ഹുദയാണ് എന്നതുപോലെ ഹാദിയായ ഖുർആനെ കുറിച്ച് ഹുദ എന്ന് വസ്ഫ് പറയൽ ഈ ജുംലയിലുണ്ട്. വഇറാദുഹു മുനക്കറൻ ലിത്തഅലീമി, തഅലീമിന് വേണ്ടി ഇതിനെ നക്കിറയാക്കി കൊണ്ടുവരലുണ്ട്, ഹുദൻ നക്കിറയാക്കി കൊണ്ടുവരലുണ്ട്. മൂന്ന്, അതുപോലെ വതഖ്സീസുൽ ഹുദാ ബിൽ മുത്തഖീന ബിഅതിബാരിൽ ഗായ, ഗായത്തിനെ പരിഗണിച്ചുള്ള മുത്തഖീങ്ങളെ കൊണ്ട് ഹുദയെ തഖ്സീസ് ചെയ്യലുണ്ട്, അഥവാ ഇപ്പോൾ മുത്തഖീങ്ങളല്ലല്ലോ, മുത്തഖീങ്ങൾക്ക് ഹുദയുണ്ട് എന്ന് പറഞ്ഞാൽ ആയത്തിനെ പരിഗണിച്ചുകൊണ്ടുള്ള മുത്തഖീങ്ങളെ കൊണ്ട് ഹുദയെ തഖ്സീസ് ചെയ്യലും ഈ ജുംലയിലുള്ള നുക്തയാണ്. വതഖ്സീസുൽ ഹുദാ ബിൽ മുത്തഖീന ബിഅതിബാരിൽ ഗായതി തസ്മിയത്തുൽ മുശാരിഫി ലിത്തഖ്വ മുത്തഖിയൻ ഈജാസൻ വതഫ്ഹീമൻ ലിശ്അനി, തഖ്വയോടടുത്തവന് മുത്തഖി എന്ന് പേര് വെക്കൽ, ഈജാസൻ ചുരുക്കാൻ വേണ്ടിയും വതഫ്ഹീമൻ ലിശ്അനി അവന്റെ കാര്യത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയും. അള്ളാല്ലീന സായിരീന ഇല തഖ്വ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ചുരുങ്ങിയ പ്രയോഗമാണ് അൽ മുത്തഖീൻ എന്നത്. മാത്രമല്ല മുശാരിഫുൻ ലിത്തഖ്വ ആയിട്ടുള്ള ആളെ തന്നെ മുത്തഖി എന്ന് പറയുമ്പോൾ അവന്റെ കാര്യത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക കൂടി ആ പ്രയോഗത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ആലിനെ പരിഗണിച്ചുകൊണ്ടാണ് മജാജാക്കിയിട്ട് മുത്തഖീൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്നതോടൊപ്പം ഏത് തരത്തിലുള്ള ആലാണ് വളരെ അടുത്തുള്ളതാണോ അകലെയുള്ളതാണോ? രണ്ട് നിലക്ക് വരാലോ മഅൽ. മൻ ഖതല ഖതീലൻ എന്ന് പറയുന്നിടത്ത് ഖതീൽ എന്നത് വളരെ അടുത്തുള്ള സംഭവമാണ്. ഒരു കൊല്ലപ്പെട്ടയാളെ ഒരാൾ കൊന്നാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഖതീൽ എന്ന് കൊല്ലപ്പെടാനടുത്തയാളെ കുറിച്ചാണ് ഖതീൽ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്, കൊല്ലപ്പെട്ടവൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ വലാ യലിദു ഇല്ല ഫാജിറൻ കഫാറ, തമ്മാടികളും സത്യനിഷേധികളുമായവരെ മാത്രമാണ് അവർ പ്രസവിക്കുക എന്ന് പറയുന്നിടത്ത് കുറെ കാലം കഴിഞ്ഞുള്ള തറാഹിയോടുകൂടെയുള്ള മആലാണ്. രണ്ട് രൂപത്തിലുള്ള മആല് വരാം. മആലാണ് അലാഖത്താണെങ്കിലും രണ്ട് തരത്തിലുള്ള മആല് അലാഖത്തായി വരാം. അലാഖത്ത് വളരെ അടുത്തുള്ള മുഷാരിഫായിട്ടുള്ള മആലും അതോടൊപ്പം തറാഹിയോടുകൂടെയുള്ള കുറച്ച് വൈകിയിട്ടുള്ള മആലുമാവാം. ഇവിടെ മുഷാരിഫായ മആലാണ് എന്ന അലാഖത്തിന്റെ സിഫത്തിനെ കൂടി വിശദീകരിക്കുക എന്ന പോയിന്റ് കൂടി ഈ നാലാമത്തെ ജുംലയിൽ, ഹുദൻ ലിൽ മുത്തഖീൻ എന്ന ജുംലയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു തരാണ്. ഇതോടെ രണ്ടാമത്തെ ആയത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ, മുത്താലിമുകൾ വളരെ ആഴത്തിൽ അദ്ദേഹത്തിന്റെ ശൈലിയെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല മഹത്തുക്കളായ മുഫസ്സിറുകളുടെ ഇൽമിൽ നിന്ന് അല്പമെങ്കിലും നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.